ലോകം തിരതല്ലുന്നേ, ഉള്ളിൽ തുടി കൊട്ടുന്നേ, തിരിതിരിയണ ലോകം ഇങ്ങനെ എന്താ ഓളം കളി തുള്ളുന്നേ, ഓർമ്മകളോ പൊള്ളുന്നേ, വഴിയിടറിയ കാലം ഇങ്ങനെ എന്താ മാറണം നമ്മൾ വാഴണം, ഉള്ളിൽ സ്നേഹം മാത്രം എന്നും എന്നും ഒഴുകേണം എന്നും ഒഴുകേണം ഒരു ലോകം വിട പറയുമ്പോൾ അത് നീറും